സൂറയ് കാഫിറൂൻ ചുമക്കി ഷായ കരീമ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബബി നുസൂൽ ചുമി സൂറയ് ശരീഫുക് ക്യാക്കി ദുആയ് ക്യാഷ് ഖാസ് കഫ്രൻ ജിച്ച് നബി കരീമ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിവൈ കുറാറസ് ചുന സലാഹ് തുഹ് കരീം സാനിയൻ മാബൂദൻ ഹിസ് ഇബാദത്. ഇസ്തി കരൗ തുഹിസ് മാബൂദ് സുൻ ഇബാദത്. ഇസ്തി തുഹ് കരൗ മുശർക ദീൻ ഖൈം. അത് മസ്ജിസ് റുത് ജാൻ തരീഖ ആസി തമി ഖൈദ വാജ് തൈത് തഅസ്തി. ഇത് മോക്കസ് പെട സപൂത് ഈ സൂറ ശരീഫ് നസൽ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബ്ദു മാ തഅബ്ദൂൻ. ഫർമയുക്തു യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഐ കാഫിറൗ മ്യോൻ തുഹുൻ തരീഖ ഹിക്കിന കുനി സബ്ജിത്. ബശുസ് ന ഇബാദത് കരാൻ തുഹുൻ ദൻ മാബൂദൻ ഹിസ് ഉൻകനസ്. ولا انتم عابدون ما اعبد. نشو تو عبادت کران مینس معبود سنز. ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد. نہیں کہ یہ آئند زہ بنیت کہ بکیا کر عبادت تو جن معبودن ہنز نہ کہ یہ بنت کہ تو کیا کرو عبادت مینس معبود سنز. یعنی بہکن موحد اسیت خدایس شرک انت زان نہ کہ تو مشرک اسیت موحد بنت زان. لکم دینکم ولی دین. تو ات پنن دین مت پنن دین. تو ات پنن بدل تایواز مت پنن بدل تایواز.